Rane എന്നാലും നീ എന്നെ ഇട്ടിട്ട് പോയില്ലേടി, എന്റെ ചങ്ക് കിടന്ന് കത്തണ കണ്ടോടി. എന്നാലും നീ എന്നെ ഇട്ടിട്ട് പോയില്ലേടി, എന്റെ ചങ്ക് കിടന്ന് കത്തണ കണ്ടോടി. പോടി പെണ്ണെ, പോടി പോടി പെണ്ണെ, പോടി പെണ്ണെ, പോടി പോടി പെണ്ണെ, പോടി പെണ്ണെ. ആശുള്ള ചക്കനെ കണ്ടപ്പ പോയില്ലേ നീ, ഈ കറുത്ത മുത്തിനെ വേണ്ടെന്ന് വെച്ചില്ലടി. കാശുള്ള ചക്കനെ കണ്ടപ്പ പോയില്ലേ നീ, ഈ കറുത്ത മുത്തിനെ വേണ്ടെന്ന് വെച്ചില്ലടി. പോടി പെണ്ണെ, പോടി പോടി പെണ്ണെ, പോടി പെണ്ണെ, പോടി പോടി പെണ്ണെ. നീ ചെന്നിടം ചെന്നിടം മുടിഞ്ഞു പോകുമടി, ഈ കുള്ളഞ്ചക്കനെ ഇട്ടിട്ട് പോയില്ലടി. നീ ചെന്നിടം ചെന്നിടം മുടിഞ്ഞു പോകുമടി, ഈ കുള്ളഞ്ചക്കനെ ഇട്ടിട്ട് പോയില്ലടി. പോടി പെണ്ണെ, പോടി പോടി പെണ്ണെ, പോടി പെണ്ണെ, പോടി പോടി പെണ്ണേ.